രേഖതേഞ്ഞ് മാഞ്ഞു പോയി, താലം കെട്ടുപോയി, കോലം കെട്ടുപോയി, ഭാഗ്യരേഖതേഞ്ഞ് മാഞ്ഞു പോയി, കാല് വെച്ച ഭൂമിയും കുഴിഞ്ഞു താണുപോയി, കണ്ടു നിന്നതൊക്കെ ഇന്നുമെല്ലെ മാഞ്ഞു മാഞ്ഞു പോയി, വിരിഞ്ഞ പൂമരം കൊഴിഞ്ഞു വീണുപോയി, എടുത്തു വെച്ചതൊക്കെ ഇന്ന് താഴെ വീണുപോയി, കാലം കെട്ടുപോയി, കോലം കെട്ടുപോയി, ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞു പോയി, കാലം കെട്ടുപോയി, കോലം കെട്ടുപോയി, ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞു പോ. മാമ്പഴം പറിച്ചെടുത്തു മെല്ലെ ഇന്ന് കൊണ്ടുപോയി, മനസ്സിലുള്ളതൊക്കെ മറച്ചു വെച്ചതൊക്കെ മരിച്ചുപോയി, മണ്ണടിഞ്ഞു പോയി ദൈവമേ.